ഇവിടെ അദ്വൈതം എന്ന് പറയുന്നത് വിവേക ചൂടാവണി പഠിച്ചും മനസ്സിലാക്കാം, ആത്മബോധം തത്വബോധം ഇതൊക്കെ പഠിച്ചും മനസ്സിലാക്കാം. അത് അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു രീതി. പിന്നെ ഭാഷ്യം പഠിച്ച് മനസ്സിലാക്കുന്ന മറ്റൊരു രീതി. അപ്പൊ ഒരാൾ ശങ്കരാചാര്യന്റെ അദ്വൈതത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അത് വിവേക ചൂടാമണിയിലൂടെ മനസ്സിലാക്കുന്നു അതോ എന്താണ് ഭാഷ്യത്തിന്റെ ശൈലിയിൽ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതാണ് പ്രധാനം. അപ്പൊ പൊതുവെ ആൾക്കാർ എന്താണ് ഈ വിവേക ചൂടാമണി ശൈലിയിലാണ് മനസ്സിലാക്കുന്നത്. വിവേക ചൂടാമണിയുടെ ആ ശൈലിയിലാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അപൂർണമായിപ്പോ. അപ്പോ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഭാഷ്യത്തിൽ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അദ്വൈതത്തെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് വ്യാഖ്യാനിക്കുകയും വേണം. അപ്പോഴാണ് അത് കുറച്ചുകൂടെ ഒറിജിനാലിറ്റി വരുന്നത്. കാരണം ഭാഷ്യം ആരാണ് എഴുതിയെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, ശങ്കരാചാര്യരാണ്. പക്ഷെ വിവേക ചൂടാമണി പോലെ ഉള്ള പുസ്തകങ്ങൾ ആരാ എഴുതിയത് അതിന് തർക്കമുള്ള കാര്യമാണ്. അതൊന്നും മറ്റൊന്ന് ഭാഷ്യത്തിൽ പറയുന്ന ആശയങ്ങളും വിവേക ചൂടാമണി പറയുന്ന ആശയങ്ങളും തമ്മിൽ പരസ്പര വൈരുദ്ധ്യമുണ്ട് പലയിടത്തും. അതിന്റെ മുഖ്യമായ ആശയങ്ങൾ അതുകൊണ്ട് വിവേക ചൂടാമണിയുടെ രീതിയിൽ മനസ്സിലായി കഴിഞ്ഞാൽ അത് ഒരു ഭാഗികമായ ഒരു വീക്ഷണമായി ആകത്തുള്ളൂ. അതിന് വളരെ പ്രാധാന്യം കൊടുത്ത് അതിന്റെ രീതി അദ്വൈതത്തെ വിശദീകരിച്ചു കഴിഞ്ഞാൽ അത് ശങ്കരാചാര്യർ പറഞ്ഞ അദ്വൈതമാകാൻ പ്രയാസമാണ്. അതിന്റെ ഒരു ചെറിയ ഭാഗം എന്നേ പറയാൻ പറ്റും. നട്ടരായ ഒരു ഭാഷ്യം പഠിച്ചിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഏത് രീതിയാണ് പിന്തുടരുന്നതെന്നുള്ളതാണ്. ഞാൻ വായിച്ചു മനസ്സിലാക്കിയിടത്തോളം ആ ഭാഷ്യത്തിന്റെ രീതി പിന്തുടരുന്നില്ല എന്നുള്ളതാണ്. അത് പിന്തുടരുന്നില്ല എന്നുണ്ടെങ്കിൽ ശങ്കര അദ്വൈതം എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു വലിയ പോരായ്മ വരും. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ നല്ലൊരു ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് അറിവുള്ള ആളാണ്. ഈ പാരമ്പര്യമായ അദ്വൈതം മാത്രമല്ല, ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് അറിവുള്ള ആളാണ്. പാശ്ചാത്യവും പൗരസ്ത്യവുമാണ്. അതിൽ അദ്വൈതത്തിന്റെ ഒരു വിഷയത്തിൽ വരുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത്. ഭാഷ്യത്തിന്റെ രീതി പിന്തുടർന്ന് കാണുന്നില്ല എന്നുള്ളതാണ്. ആശയം വിവേക ചൂടാമണിയുടെ ആ രീതി പിന്തുടർന്ന് കാണുന്നുണ്ട്. അത് പിന്നെ ഇതിനൊക്കെ വരുന്ന ഒരു ഏറ്റവും വലിയൊരു പോരായ്മ ഉപനിഷത്തുകളും ഗീതയും എല്ലാവരും കോട്ട് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം പറയുമ്പോൾ ഇവരെല്ലാവരും ശാങ്കര ഭാഷ്യം അതാണ് മുഖ്യം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതും ശരിയായ കാര്യമില്ല. ശങ്കര ഭാഷ്യം പോലെ പ്രാധാന്യമുള്ളതാണ് രാമാനുജന്റെ ഭാഷ്യം. അപ്പോ ഉപനിഷത്തിന്റെ അർത്ഥം ശങ്കരാചാര്യർ പറഞ്ഞതാണ് അവസാനത്തെ അർത്ഥം, അങ്ങനെ എടുക്കാൻ പാടില്ല. മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളും പരിഗണിക്കണം. ഗീതയൊക്കെ വ്യാഖ്യാനിക്കുമ്പോഴും ഈ പ്രശ്നമാണ്. മറ്റുള്ള വ്യാഖ്യാനങ്ങളും പരിഗണിക്കേണ്ടി വരും. നടരാജഗുരുവിന്റെ എഴുത്തിൽ മറ്റുള്ള വ്യാഖ്യാനങ്ങളൊക്കെ പരിഗണിക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പം വാസ്തു ദർശനമാലയുമായിട്ട് കുലബന്ധമില്ലാത്ത കാര്യങ്ങളാണ് വിമർശനാത്മകമായിട്ട് എഴുതിയത് എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ഒരാളെങ്ങനെയാണ് ദർശനമാനുമായിട്ട് ബന്ധം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതൊന്നും മനസ്സിലാക്കാനുള്ള ഭൗതിക ശേഷി പറയുന്ന ആളില്ല. അതുകൊണ്ട് അതിലേക്ക് കിടക്കാതിരിക്കുന്നതാണ്. രാജഗുരു എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ കാണുന്നത് എന്നൊക്കെ മനസ്സിലാക്കി വിമർശിക്കാനുള്ള ശേഷി വേണം, അല്ലാതെ വെറുതെ കയറിയ അഭിപ്രായം കഴിയും. കാരണം നടരാജഗുരുവിന്റെ ആ ബൗദ്ധിക നിലവാരം അത് വളരെ ഉയർന്ന നിലവാരമുള്ളതാണ്. അപ്പൊ അതിലൊക്കെ കയറി ചാടിക്കേറി നമ്മളെ അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നിലവാരം വേണം. അതിനടുത്തെത്താത്തവർ അതിനെ കുറിച്ച് കയറിയ അഭിപ്രായം ഒന്നും പറയില്ല. അപ്പൊ വലിയ ഉയർന്ന ഒരു ഭൗതിക നിലവാരമുള്ള ഒരാളാണ് ഒരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത്. നടായൂർ എങ്ങനെയാണ് ഇതിനെയൊക്കെ സമീപിക്കുന്നത്, വിശകലനം ചെയ്യുന്നത്, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയുണ്ട്. അത് വളരെ നിലവാരം ഉള്ള ഒരു രീതിയാണ്, ഉയർന്ന നിലവാരത്തിലുള്ള. അതിനങ്ങനെ നിസ്സാരമായി പറയരുത്. പിന്നെ അതിന്റെ പോരായ്മ എന്ന് പറയുന്നത് ഞാൻ കാണുന്ന ഇതാണ്, അത് അദ്വൈതം എന്ന് പറയുമ്പോൾ എന്താണ് ഭാഷ്യത്തിന്റെ ഒരു രീതിയാണ്. അത് മനസ്സിലാക്കിയാൽ അത് കൂടുതൽ അദ്വൈതത്തെ മനസ്സിലാക്കാൻ സഹായിക്കും. അതിന് വിവേക ചൂടാമണിയുടെ ഒരു ശൈലി പോരാ എന്നുള്ളതാണ്. അപ്പോ വിവേക ചൂടാമണിയാണ് ശങ്കരാചാര്യന്റെ അദ്വൈതം എന്ന് ധരിച്ചാൽ അത് വലിയൊരു അബദ്ധം. അതിന്റെ ഒരു ഭാഗികമായ കാഴ്ചപ്പാടെയാണെന്നുള്ളു. ആ ഒരു ഭാഗത്തിലാണ് ഞാൻ പറയുന്നത്. അല്ലാതെ രാവിലെ ദർശനമാലയിലെ കാഴ്ചപ്പാട് ശരിയല്ലെന്നൊന്നും ഞാൻ പറയുന്നു. പിന്നെ ഈ പറയുന്ന പാശ്ചാത്യവും പൗരസ്ത്യവുമായിട്ടുള്ള ഈ ദർശനങ്ങളും ദർശനമാലയായിട്ടുള്ള ബന്ധം അതൊക്കെ അത് അവതരിപ്പിക്കുന്ന ആള് തീരുമാനിക്കുന്നതാണ്. നമുക്കതിലങ്ങനെയൊന്നും പറയാൻ അവകാശമൊന്നുമില്ല. കാരണം അത്രയും ഒരു ഉയർന്ന നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് അതിനെയൊക്കെ വിശകലനം ചെയ്യുന്നത്. ഇപ്പൊ ഗുരു കൊണ്ട് ചോദിച്ചതുപോലെ അഭിപ്രായം പറയാനുള്ള യോഗ്യത അത് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഒരു കാര്യത്തെ കുറിച്ച് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നട്ടാവിനും അങ്ങനെ എത്ര വില കുറച്ച് കാണേണ്ട ഒരാളെന്നുണ്ട്. വലിയൊരു ദാർശനികനാണ്, വലിയൊരു ചിന്തകനാണ്. കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ ഒരു സാമ്പ്രദായികമായൊരു സ്റ്റൈല് ഉണ്ട് അദ്വൈതമൊക്കെ പഠിച്ച് വരുന്ന ആ ഒരു ശൈലി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. അതിപ്പോ അത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ് ഏത് ശൈലി സ്വീകരിക്കണമെന്നുള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെ ഒരു വലിയ കാര്യം ചെയ്ത് എന്താണ് ഇതിനെ വ്യാഖ്യാനിച്ചില്ല. ഇതിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അതിനങ്ങോട്ട് അത് തൊട്ടില്ലല്ലോ. പിന്നെ അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ബ്രഹ്മവിദ്യ സർവവിദ്യ പ്രതിഷ്ഠ എന്ന് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. എല്ലാ വിദ്യകൾക്കും അധിഷ്ഠാനമാണ് ബ്രഹ്മവിദ്യ എന്ന് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു. എല്ലാത്തിനെയും അതി സമന്വയിപ്പിക്കാം എന്നാണ്. അപ്പൊ അതെങ്ങനെ സമന്വയിപ്പിക്കും? അത് വേണ്ടി ഒരു പറയുന്നതാണ് എല്ലാത്തിന്റെ ആധാരമായി ബ്രഹ്മത്തെ വയ്ക്കുക, ബ്രഹ്മത്തിലെ എല്ലാത്തിനെയും സമന്വയിപ്പിക്കുക. അതങ്ങനെ പറയാനൊരു കാരണം കൂടെ ഉണ്ട്. ഈ ഭൗതിക ശാസ്ത്രത്തില് പല സിദ്ധാന്തങ്ങളുണ്ട്. ന്യൂട്ടോണിയൻ ഫിസിക്സ്, തെർമോഡൈനാമിക്സ്, ക്വാണ്ടം ഫിസിക്സ്, ഗ്രാവിറ്റേഷൻ തിയറി, ഇതിനെല്ലാത്തിനും കൂടെ യോജിപ്പിക്കുന്ന ഒരു യൂണിഫൈഡ് തിയറി ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് ശ്രമിച്ചു. ഐൻസ്റ്റീൻ തന്റെ അവസാന കാലത്ത് അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷെ എല്ലാത്തിനും കൂടെ അടിസ്ഥാനപരമായിട്ട് ഒരു യൂണിഫൈഡ് ഫീൽഡ് അതുണ്ടാക്കുന്നതിന് സയൻസിന് ഇതുവരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ക്വാണ്ടം ഫിസിക്സിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ഇന്റർപ്രിട്ടേഷൻ പ്രോബ്ലം, പല കാര്യങ്ങളും അതിനെ വിശദീകരിക്കാൻ പറ്റില്ല. അതിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് വെറും മാത്തമെറ്റിക്സ് ആണ്. ന്യൂട്ടോണിയൻ ഫിസിക്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇത് രണ്ടും തമ്മിൽ യോജിക്കത്തില്ല. അപ്പൊ ഇതിനെല്ലാം കൂടെ അടിസ്ഥാനപരമായ ഒരു യൂണിഫൈഡ് ഫീൽഡ് ഉണ്ടാക്കണമെന്ന് സയന്റിസ്റ്റുകൾ ഒരുപാട് വിചാരിച്ചു. പക്ഷെ നടരാജഗുരുവിന്റെ കാലത്ത് നടന്നിട്ടില്ല, ഇന്നും നടന്നിട്ടില്ല. ഭാവിയിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു വലിയൊരു സയൻസിന്റെ തന്നെ ഒരു വലിയൊരു മാറ്റമായിരിക്കും അത്. അപ്പോ അതാണ് നടരാജഗുരു ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിനും കൂടെ ഒരു യൂണിഫൈഡ് ഫീൽഡ് എന്ന് പറയുന്ന പോലെ എല്ലാ വിദ്യകളെയും ബ്രഹ്മത്തിൽ സമന്വയിപ്പിക്കുക. ആ യൂണിഫൈഡ് ഫീൽഡ് എന്ന് പറയുന്ന അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നടരാജഗുരുവിന്റെ ഈ അഭ്യാസങ്ങളെല്ലാം. ഇപ്പൊ ബ്രഹ്മത്തിൽ എല്ലാം ഉറപ്പിക്കുക, എല്ലാ അറിവുകളെയും സയൻസിനെയും ഫിലോസഫിയും എല്ലാത്തിനെയും കൊണ്ടുവന്ന് ബ്രഹ്മത്തിൽ, ബ്രഹ്മെന്ന് പറയുന്നതാണ് എന്റെ യൂണിഫൈഡ് ഫീൽഡ് എന്നുള്ള ഒരു രീതി എന്നുള്ള രീതിയിലാണ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പൊ അത് മറ്റതിന് പകരം, അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്റെ വിപുലമായ ഗ്രന്ഥപരിചയം വിശകലന പാഠമോ എന്താ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ എന്താണ് ഗൗരവമുള്ള വിഷയങ്ങളാണ്, വളരെ പഠനാർഹമായ വിഷയങ്ങളാണ്. അപ്പൊ അതൊന്നും കുറച്ച് കാണാൻ പറ്റും. അപ്പോ എന്ന് വെച്ചാ നടരാജഗുരു ശരിക്കും ഒരു ചിന്തകനാണ്. ഒരു വലിയൊരു ദൗത്യമാണ് എടുത്തത്. പക്ഷെ നടരാജഗുരുവിന്റെ കാലത്ത് നിന്നും ഇന്നും ഒരുപാട് സയൻസ് പുരോഗമിച്ച് ഒരുപാടൊക്കെ മാറ്റം വന്നു. അപ്പോ നടരാജഗുരു പറഞ്ഞ ആ രീതിയിലൊക്കെ ഇനി ഇനി വരുന്ന കാലം അതൊക്കെ സ്വീകരിക്കുമെന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. എന്തായാലും നടരാജഗുരുവിനൊരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു എല്ലാത്തിനും ബ്രഹ്മത്തിൽ ഉറപ്പിക്കുകയാണ്. പിന്നെ അതിനുവേണ്ടി ദർശനമാല എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതൊക്കെയാണ് പ്രശ്നം. ഈ പത്ത് എന്താണ് ദർശനങ്ങൾ എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടും, അത് എങ്ങനെയാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന കാര്യങ്ങളും, ഇതിന്റെ പശ്ചാത്തലം വളരെ ഇതിന് സ്വാധീനം ചെലുത്തിയിട്ടുള്ള വാസിഷ്ഠത്തെ പരാമർശിക്കാത്തതൊക്കെ ഇതിന്റെ ഒരു പോരായ്മ. ഭഗവത്ഗീതയൊക്കെ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനകത്ത്. ഭഗവത്ഗീതയും അതിനേക്കാളൊക്കെ വളരെ അടുപ്പമുള്ളതാണ് വാസിഷ്ഠം, അതിനെ പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ഭഗവത്ഗീത സാങ്കേയമാണ് അത്, അത്തരം കാര്യങ്ങളൊക്കെ നടരാജഗുരുവിന് അറിയാമായിരുന്നു. അതിന്റെ വായന വളരെ ആഴവും പരപ്പുമുള്ള വായന. പിന്നെ ഇത് വായിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, ഇതിന്റെ ട്രാൻസ്ലേഷൻ ഇത് ശരിയാണോ എന്നുള്ള അറിയണമെങ്കിൽ ഇതിന്റെ ഇംഗ്ലീഷ് കൂടെ കിട്ടണം. ഇത് മൊത്തം ഇംഗ്ലീഷ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മൊത്തം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു അപ്പൊ അതിന്റെ പുസ്തകം ഇവിടെ ലൈബ്രറിയിലുണ്ടോ? അതൊന്നും എടുക്കണം. കാരണം പല ഭാഗത്തും ഈ തർജിമ കൊണ്ട് ഒരു പ്രിയം കിട്ടുന്നില്ല എന്താ പറയുന്നത്. ഒരു പക്ഷെ ഇംഗ്ലീഷ് നോക്കിക്കഴിഞ്ഞാല് ചിലവ് കൂടുതൽ വ്യക്തമാകുമായിരിക്കും. കാരണം പല ഇംഗ്ലീഷ് പദങ്ങൾക്കും മലയാളത്തിന്റെ വാക്കില്ല, അതാണ് ഇത് പ്രശ്നം. തർജ്ജമ ചെയ്ത ആളുടെ വിട്ടമല്ല, ഈ സാങ്കേതികമായ പദങ്ങൾക്കും മലയാളത്തിന്റെ വാക്കില്ല. അതുകൊണ്ട് ഭാവനയിൽ എന്തെങ്കിലും കണ്ടെഴുതിയാൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. എഴുതിയാണ് ചിലപ്പോൾ ഐഡിയാണ്. അതുകൊണ്ട് പലതും ഇത് ഇല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എല്ലാ വാക്കിനും ബ്രാക്കറ്റിൽ ഇംഗ്ലീഷ് കൂടെ കൊടുക്കണം. കാരണം സാങ്കേതിക പദങ്ങളാണ്, എന്റെ സാങ്കേതിക അർത്ഥം തന്നെ എഴുതുന്നത്. ഒരു പദം ഒരു ഫിലോസഫിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഫിലോസഫിയിൽ അതിനെന്തർത്ഥം പറയുന്നു എന്ന് മനസ്സിലാക്കണം. അത് നമ്മൾ സാധാരണ ഭാഷ ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം വേറെ ആയിരിക്കും. അത് എല്ലാ ഭാഷയിലും ഉള്ള ഒരു പ്രശ്നമാണ്. ഇതിന് ഈ കൊടുത്തിരിക്കുന്ന അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ വലിയ പ്രയാസം. ചിലപ്പോൾ ഇംഗ്ലീഷായിരിക്കും നമുക്ക് കൂടുതൽ സ്വീകാര്യമായി തോന്നുന്നു. അപ്പൊ നല്ലവരുടെ ഈ വ്യാഖ്യാനം പഠിക്കേണ്ടത് തന്നെയാണ്, സംശയമൊന്നുമില്ല, പഠനാർഹമാണ്. പക്ഷെ അത് എഴുതുന്നതിന് ഒരുപാട് പരിശ്രമിച്ച് അതുപോലെ പഠിക്കുന്നതിന് ഒരുപാട് പരിശ്രമം ആവശ്യമുണ്ട്. എന്താണ് കാഴ്ചപ്പാടെന്ന് മനസ്സിലാണ്. പിന്നെ ഈ ബ്രഹ്മത്തിൽ എല്ലാത്തിനെയും സമന്വയിപ്പിക്കുക എന്ന് പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ബ്രഹ്മശബ്ദ ഉപനിഷത്തിൽ വരുന്നതാണ്. അവിടെ പറയുന്ന ആ ബ്രഹ്മം എന്ന് പറയുന്നത് എങ്ങനെ, ഈ ശങ്കരാചാര്യർ പറഞ്ഞ ബ്രഹ്മമാണോ അതോ മറ്റുള്ളവർ പറഞ്ഞ ബ്രഹ്മമാണോ? ഏത് ബ്രഹ്മത്തിലാണ് സമന്വയിപ്പിക്കുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. ആ ബ്രഹ്മത്തെ എങ്ങനെ മനസ്സിലാക്കും? ഒരു പ്രധാനമായൊരു പ്രശ്നമാണ്. ആ അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? മരീചികാവത് പ്രാജ്ഞസ്യ ജഗദാത്മനിവാസത്തെ. ഇവിടെ മരീചികാവത് എന്ന് പറയുന്ന ഉദാഹരണം കൊടുക്കുന്നത് അസത്യം എന്ന് പറയുക, ജഗത്ത് അസത്യം എന്ന് പറയുക, എന്നിട്ട് മരീചികയുടെ ഉദാഹരണം കൊടുക്കുക എന്ന് പറയുന്നതിന്റെ പ്രയോജനം എന്താണ്? ഇതിന്റെ പ്രയോജനം അതായത് പ്രപഞ്ചം അസത്യം എന്ന് പറയുന്നത് അതതിന്റെ ഒരു ഒന്ന് ഒന്ന് പറയുന്ന അതിന്റെ ഒരു താത്വികമായ കാഴ്ചപ്പാടാണ്. എന്ന് വെച്ചാൽ കുടം മണ്ണാണെന്ന് പറയുന്നത്, കുടം മണ്ണാണെന്ന് പറയുന്ന അതിന്റെ ഒരു തത്വം പറയുന്നു. എന്നാൽ കുടമെന്ന് പറയുന്നത് വെറും മണ്ണ് മാത്രമാണ്? കുടമെന്ന് പറയുന്നത് മണ്ണ് മാത്രമാണ്? കുടം മണ്ണാണെന്ന് നമുക്കൊരു പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതൊരു തർക്കയുക്തിയിലൂടെ പറയുന്നതാണ്. കുടം മണ്ണാണെന്ന് പറയുന്നത് ഒരു തർക്ക യുക്തി എന്ന് വെച്ചാൽ ആ തർക്കയുക്തി എന്താണ്? മണ്ണിൽ നിന്ന് കുടത്തിനെ വേർപെടുത്തി എടുക്കാൻ പറ്റില്ല, ഇതാണ് ഒരു തർക്കയുക്തി. അദ്വൈത ശങ്കരാചാര്യയുടെ വിശദീകരണം 100% ഈ തർക്കയുക്തിയിലാ പോകുന്നു. 100% വേണമെന്ന് പറയാം, വേണമെങ്കിൽ 95%. അപ്പോ കുടം മണ്ണ് തന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു തർക്കയുക്തി പ്രയോഗിക്കുകയാണ്. എന്താണ്? കുടത്തിന് മണ്ണിൽ നിന്ന് വേറെയാക്കാൻ പറ്റില്ല. എന്നാൽ വെറും മണ്ണെടുത്ത് വെച്ചിട്ട് നമുക്കിത് കുടമെന്ന് പറയാൻ പറ്റൂ? ഒരുപടി മണ്ണെടുത്ത് വെച്ചിട്ട് കുടമെന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? അപ്പോ തിരിച്ചും പറയാനുള്ള എന്താണ്? മണ്ണല്ല കുടം വേറെയാണെന്നും പറയാനുണ്ടോ? അല്ലേ? കാരണം അല്ലെങ്കിൽ എന്താണ്, ഒരുപടി മണ്ണെടുത്ത് വെച്ചിട്ട് ഇത് കുടമെന്ന് പറയാൻ കഴിയും. പക്ഷെ നമ്മൾ മണ്ണെടുത്ത് വെച്ചിട്ട് കുടമെന്ന് പറയത്തില്ല. അപ്പൊ നമ്മൾ പറയും എന്താണ്, മണ്ണല്ല ഇത്, മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയ കുടമെന്ന് പറയും. അപ്പൊ ഈ ഒരു ഭാഗം, ഈ ഭാഗവും ശങ്കരാചാര്യർ അംഗീകരിക്കുന്നുണ്ട്. ഇത് രണ്ടും അംഗീകരിക്കുന്നുണ്ട് അദ്വൈതികൾ. എന്താണ്, കുടം മണ്ണിൽ നിന്ന് വേറെ അല്ലെന്നും അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ എന്താണ്, മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു വസ്തുവാണെന്നുള്ള കാര്യവും അതിനെ അംഗീകരിക്കുന്നുണ്ട്. ഇത് രണ്ടും അംഗീകരിച്ചേ പറ്റൂ. അപ്പോ ആദ്യം പറഞ്ഞ എന്താണ്, കുടം മണ്ണിൽ നിന്ന് വേറെ അല്ല എന്ന് പറയുന്നതിന് പറയും അത് ആ കുടത്തിന്റെ തത്വമാണ് എന്ന് പറയും. പിന്നെ മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു വസ്തുവാണ് കുടം എന്ന് പറയുമ്പോഴോ എന്താണ് ഭിന്നമല്ലാതെ രൂപ ഗുണങ്ങളോടുകൂടി ഉണ്ടാക്കപ്പെട്ട ഒരു വസ്തു നിർണയം ഒരു വസ്തു ഉണ്ടെന്നും അംഗീകരിക്കുക. കുടം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ട്, രണ്ടും അംഗീകരിച്ചേ പറ്റും. മനസ്സിലായോ? അപ്പോ ആദ്യം പറഞ്ഞ എന്താണ്, ഒരു തർക്കയുക്തിയിലൂടെ സമർത്ഥിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്, ഒരു യുക്തിയാണ്, ഒരു യുക്തി വിചാരമാണ്. രണ്ടാമത് പറയുന്നത് എന്താണ്, നമ്മുടെ പ്രത്യക്ഷമായ അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യത്തെയാണ് പറയുന്നത്. പൊടം മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു വസ്തുവാണ്, മണ്ണിൽ നിന്ന് അവിടെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അവിടെ നമ്മൾ മാറ്റങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോ ഈ തത്വത്തെ പറയുകയും വേണം, ഈ മാറ്റങ്ങൾ അംഗീകരിക്കുകയും വേണം, രണ്ടും അംഗീകരിക്കണം അദ്വൈതത്തിൽ. ഇത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. കാരണം ഇതിപ്പോ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ പ്രസംഗങ്ങളെല്ലാം പറയുന്നു ഈ പ്രപഞ്ചം അസത്യം എന്ന് പറഞ്ഞ് ഗുരു പ്രപഞ്ചനെ, അല്ലെങ്കിൽ അസത്യം എന്നോ മിഥ്യോ എന്നോ പറഞ്ഞ് ഗുരു പ്രപഞ്ചത്തെ തള്ളിക്കളഞ്ഞില്ല ശങ്കരാചാര്യരെ പോലെ എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ ആൾക്കാർ വിചാരിക്കുന്നത് അസത്യം എന്ന് പറഞ്ഞ് ശങ്കരാചാര്യ പ്രപഞ്ചത്തെ തള്ളിക്കളഞ്ഞു. അങ്ങനെ ശങ്കരാചാര്യരും തള്ളിക്കളഞ്ഞില്ല, ഗുരുവും തള്ളിക്കളഞ്ഞില്ല. രണ്ടുപേരും പറഞ്ഞത് എന്താണ്, പ്രപഞ്ചം അസത്യം തന്നെ എന്ന് തന്നെ പറഞ്ഞു. പ്രപഞ്ചം രണ്ടുപേരും പറഞ്ഞു, രണ്ടുപേരും തള്ളിക്കളഞ്ഞില്ല. ശങ്കരാചാര്യ തള്ളിക്കളഞ്ഞില്ല എന്നുള്ളതിന് എന്താ തെളിവ്? ശങ്കരാചാര്യ ഒരിക്കലും പ്രപഞ്ചത്തെ തള്ളിയിട്ടില്ല. പ്രപഞ്ചം അസത്യം എന്ന് ശങ്കരാചാര്യം പറഞ്ഞതാ ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നു, അതിന് ആരുടെയും ചോദിക്കില്ല. രണ്ടുപേരും പറഞ്ഞു, ശങ്കരാചാര്യനും തള്ളിയില്ല പ്രപഞ്ചത്തെ, ഗുരുവും തള്ളിയില്ല. ഗുരു പ്രപഞ്ചത്തെ തള്ളിയില്ല എന്ന് നമുക്കറിയാം, ശങ്കരാചാര്യ തള്ളിയില്ല എന്ന് അങ്ങനെ മനസ്സിലായി. എന്തുകൊണ്ടാണ് ശങ്കരാചാര്യ ഈ ദ്വൈത വ്യവസ്ഥിതിയിലെ സാമൂഹ്യ വ്യവസ്ഥിതി എന്തോ ശങ്കരാചാര്യ ശരിയെന്ന് തോന്നി അതിനെ പൂർണമായി സപ്പോർട്ട് ചെയ്യുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ശങ്കരാചാര്യക്ക് ശരിയെന്ന് തോന്നി, അതായത് ചാതുർവർണ്ണയത്തിൽ. അപ്പൊ പ്രപഞ്ചം അസത്യം എന്ന് പറഞ്ഞ് ശങ്കരാചാര്യ പ്രപഞ്ചത്തെ തള്ളിയെങ്കിൽ പിന്നെ ഈ ചാതുർവർണ്ണത്തെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, അസത്യമല്ല. അപ്പൊ പ്രപഞ്ചത്തെ ശങ്കരാചാര്യ തള്ളിക്കളഞ്ഞില്ല, ഗുരുവാണെങ്കിലോ ഗുരുവും തള്ളിക്കളഞ്ഞില്ല. എന്തുകൊണ്ട്? ഒരു സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ട്. പ്രപഞ്ചം അസത്യം എന്ന് പറഞ്ഞെങ്കിലും പ്രപഞ്ചത്തിന്റെ നീതിക്ക് വേണ്ടിയിട്ട് ഗുരു എന്ത് ചെയ്തു? പിന്നെ ശങ്കരാചാര്യര് പറഞ്ഞു പ്രപഞ്ചം അസത്യമാണ്, ഗുരുവും പറഞ്ഞു പ്രപഞ്ചം അസത്യമാണ്. ഇവിടെ രണ്ടുപേരും സ്വീകരിച്ച വഴി എന്താണ്? എന്താണ് താർക്കിക യുക്തി? തന്നെ ഒരേ യുക്തി, രണ്ടുപേരും ഒരേ യുക്തിയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ശങ്കരാചാര്യ പറഞ്ഞ അതേ ഉദാഹരണം, ഏത്? മരുമരീചിക. അതേ ഉദാഹരണം തന്നെ എന്ത് ചെയ്തു? ഗുരുവും പറഞ്ഞു. ഇത് വ്യക്തമായി നമ്മൾ ധരിച്ചിരിക്കുന്നു. ഇത് ശങ്കരാചാര്യ പറഞ്ഞ ഉദാഹരണമാണ്. എന്താണ് മരുമരീചിക പോലെ? അറിവുള്ളവൻ പ്രപഞ്ചത്തെ മരുമരീചിക പോലെ കാണുന്നു, ശങ്കരാചാര്യ പറഞ്ഞ യുക്തിയാണ്. അതേ യുക്തി തന്നെ ഗുരുവും പറഞ്ഞിരിക്കുന്നു. അപ്പോ പ്രപഞ്ചം അസത്യമാണ് എന്ന് പറയണമെങ്കിൽ ശങ്കരാചാര്യ പറഞ്ഞ ആ യുക്തി ഉപയോഗിച്ചേ പറ്റൂ. അങ്ങനെ പറയുമ്പം തന്നെ ഈ പ്രപഞ്ചം അത് ഈ പ്രപഞ്ചത്തിനൊരു നിലനിൽപ്പുണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്നു. അത് രണ്ടുപേരും അംഗീകരിച്ചു, ശങ്കരാചാര്യം അംഗീകരിച്ചു. ഇതൊക്കെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പൊ രണ്ടുപേരും പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് അംഗീകരിച്ചു. പിന്നെ ഇപ്പൊ ബ്രഹ്മം അത് സത്യമാണ്, പ്രപഞ്ചം സത്യമാണ്. അങ്ങനെ സ്വതന്ത്രമായ രണ്ട് സത്യത്തെ അംഗീകരിച്ചോ? ശങ്കരാചാര്യം അംഗീകരിച്ചില്ല, ഗുരു അംഗീകരിച്ചില്ല. രണ്ട് സത്യത്തെ അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പ്രപഞ്ചം അസത്യമാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇനി ആൾക്കാർ പറയുന്നു ശങ്കരാചാര്യ കണ്ടതുപോലെ പ്രപഞ്ചത്തെ ഗുരു സത്യമായി അസത്യമായല്ല കണ്ടത്, മറിച്ച് പ്രപഞ്ചത്തെ ഗുരു സത്യമായിട്ടാണ് കണ്ടത് എന്ന് പറയും. ശങ്കരാചാര്യ പ്രപഞ്ചത്തെ അസത്യമായി കണ്ടു, ഗുരു പ്രപഞ്ചത്തെ സത്യമായി കണ്ടു എന്ന് പറയുന്നു. ഇതിൽ വല്ല സത്യമുണ്ടോ? പ്രപഞ്ചത്തെ ഗുരു സത്യമായി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ശരി, പ്രപഞ്ചത്തെ ഗുരു സത്യമായി കണ്ട് എങ്ങനെ എങ്ങനെ സത്യം എന്ന് മനസ്സിലാക്കി? എന്നുവെച്ചാ അവിടെയും ശങ്കരാചാര്യർ ഉപയോഗിച്ച അതേ യുക്തി ഉപയോഗിച്ചു. മനസ്സിലായോ? ഈ പ്രപഞ്ചത്തെ സത്യമാണെന്ന് പറയുന്നതിനും ശങ്കരാചാര്യർ ഒരു യുക്തി ഉപയോഗിച്ചു. അതെന്താണ്? ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം വേറെ അല്ല എന്ന് ചിന്തിച്ചാൽ അത് ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മം തന്നെയാണെങ്കിൽ ബ്രഹ്മം സത്യമാണ്, പ്രപഞ്ചവും സത്യമാണ്. അവിടെ രണ്ടില്ല, ഒരു സത്യമേ ഉള്ളൂ. അവിടെയും ഉപയോഗിച്ച എന്താണ്? ഒരു താർക്കിക യുക്തി. ഇതേ താർക്കിക യുക്തിയാണ് ഗുരു ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ്? ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചം എന്താ? ഇനി അത് വിശദീകരിക്കും. ശിലേവ ശിവിൽ ലിംഗം എന്ന ദ്വിതീയം ശില്പിന ശില്പിന എന്ന് പറയുന്ന ആ യുക്തിയാണ്. അപ്പൊ നമുക്ക് ബ്രഹ്മസത്യം, പ്രപഞ്ച അസത്യം, ഇത് ശങ്കരാചാര്യർ പറഞ്ഞതിന്റെ ഗുരുവൻ പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മസത്യം, ജഗത്ത് സത്യം, ഇത് ശങ്കരാചാര്യർ പറഞ്ഞത് തന്നെയാണ് ഗുരുവൻ പറഞ്ഞത്. രണ്ടുപേരും പറഞ്ഞ എങ്ങനെ? ഒരേ യുക്തി ഉപയോഗിച്ചിട്ട്. ഇവിടെ നിന്ന് ഒരു വ്യത്യാസമുണ്ട്. ആ പറയുന്നുണ്ട്, കടലും തിരയും ഒക്കെ ശങ്കരാചാര്യർ പറയുന്നുണ്ട്. ബ്രഹ്മസൂത്രത്തിന് വരും ഉദാഹരണങ്ങൾ. അപ്പൊ ഇത് അടിസ്ഥാനപരമായും മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റുകളാണ്. ഗുരുദേവന്റെ കൃതികളൊക്കെ ആൾക്കാർ പഠിപ്പിക്കുമ്പോൾ ഇവിടെയൊന്നും ഒരു വ്യത്യാസം നോക്കും, ദർശനമാല വെച്ചുകൊണ്ട് ഒരു വ്യത്യാസവും പറയാൻ പറ്റില്ല. അതുമൊക്കെ ശങ്കരാചാര്യർ പറയുന്ന കാര്യം തന്നെയാണ്. അസ്ഥി ചേ സത്ഖനം സർവം. എങ്ങനെയാണ് ഞാൻ അന്വേഷിച്ചത്? അതറിഞ്ഞിരിക്കണം. കേട്ട് മറന്നുപോയ ഈ പറയുന്നതിനൊന്നും യാതൊരു പ്രയോജനമില്ല. അസ്ഥി ചേ സത്ഖനം സർവം. എങ്ങനെയാണ് ഞാൻ അന്വേഷിച്ച അർത്ഥം പറഞ്ഞത്? ഇതാ വളർത്തു. ആ അന്യം കറക്റ്റായി മനസ്സിലാക്കിയാലേ ഇതിലെഴുതി വെച്ചിരിക്കുന്നത് ശരിയായിരിക്കില്ല. ഏത് നോക്കിട്ട് പറയുക എന്താ എഴുതിയിരിക്കുന്നു? അതിന്റെ ശരിയായ അർത്ഥം കിട്ടത്തില്ല. ആ എന്ന് പറയുകയാണെങ്കിൽ എന്നാണ് അന്യം എഴുതിയിരിക്കുന്നത്. അസ്ഥി ചേത് സർവം സത്കരം അസ്ഥി എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാ ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞെങ്ങനെയാണ്, ഇത് എഴുതിയിരിക്കുന്നതല്ല. എന്നാ ഞാൻ പറഞ്ഞു, ഇവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയല്ല. വ്യത്യാസം മനസ്സിലാവണം. വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുന്നതൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ പറഞ്ഞ എങ്ങനെയാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ള രണ്ടും വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞ എങ്ങനെയാണ്, ഇതം സർവം ജഗത് അല്ല ഇതം അങ്ങനെ എടുക്കണം. ഇതം സർവം ജഗത്ത് അസ്ഥി ചെയ്യും. ഇത് എഴുതിയിരിക്കും പോലെ അല്ല. വ്യത്യാസം പോലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന ജഗത്ത് സർവ ജഗത്തും അസ്ഥി എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ എടുക്കണം. സർവം ഇതം ജഗത് അസ്ഥി ചെയ്ത് ബാക്കി സത്കനമസ്തി വേണമല്ലോ. ജഗത്തിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ഇപ്പൊ സർവജഗത്തും ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ, സർവജഗത്തും ഉണ്ട് അതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. സകലതും ഉള്ളത് അതാണ്. അതനുസരിച്ചാണ് അർത്ഥം പറയുന്നത്. സർവജഗത്തും ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. സർവജഗത്തും ഉണ്ടെന്ന് തന്നെ നമ്മുടെ അനുഭവം. അപ്പൊ സദ്ഘനവും നടത്തുന്നു. സദ്ഘനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞത്? സത്ത് തന്നെയാണ്. മറ്റൊന്നുമില്ല. ഇവിടെ സദ്രൂപമായിരിക്കുന്നു എന്ന് പറഞ്ഞ് കുഴപ്പമില്ല. പക്ഷെ സത്ത് മാത്രമാണെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. സദ്രൂപം എന്ന് പറയുന്നത് തന്നെയാണ്, പക്ഷെ സത് മാത്രമായിരിക്കും. ഇത് ശങ്കരാചാര്യരുടെ സിദ്ധാന്തം തന്നെ. ഈ പ്രപഞ്ചം ഉണ്ട് എന്നാണെങ്കിൽ, അതായത് കുടം ഉണ്ട് നിലനിൽക്കുന്നതാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് മണ്ണായി നിലനിൽക്കുന്നു. മനസ്സിലായോ? അപ്പൊ കുടം ഉണ്ടെന്ന് പറയുന്നതിന് ശങ്കരാചാര്യ വിരോധമൊന്നുമില്ല. പക്ഷെ കുടം മണ്ണായി നിലനിൽക്കുന്നു എന്ന് പറയണം. എങ്ങനെ നിലനിൽക്കുന്നില്ല? വേറെ സ്വതന്ത്രമായി നാമരൂപാത്മകമായി ഒരു പേരും ഒരു ആകൃതി വേണ്ട, അങ്ങനെ നിലനിൽക്കുന്നില്ല. മണ്ണായി നിലനിൽക്കും. അതാണ് ഈ പറയുന്ന മുഴുവൻ അത് തന്നെയാണ്. ഞാനീ പറഞ്ഞോണ്ടിരിക്കുന്ന മുഴുവൻ അത് തന്നെയാണ്. അസത്യ ദർശനം എന്ന് പറഞ്ഞ ജഗത് മിഥ്യ എന്നല്ലേ എന്റെ ഗുരു പറയുന്നു. ജഗത്ത് അസത്യമാണ്. ഇത് കൂടെ നീ എന്ത് പറയുന്നു? മിഥ്യ എന്ന് വെച്ചാൽ അസത്ത്. മിഥ്യയേക്കാൾ കുറച്ചുകൂടെ കടുത്താണ് അസത്ത്. ഗുരു അത് തന്നെ പറയുന്നു. പിന്നെ ഇതെല്ലാം എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ വ്യത്യാസം, നമ്മളിതൊക്കെ എങ്ങനെ വിശദീകരിച്ച് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ശങ്കരാചാര്യനെ പറയല്ലേ കുടം ഇല്ലാത്തതാണെന്ന്, അല്ലെങ്കിൽ പ്രപഞ്ചം ഇല്ലാത്തതാണെന്ന് പറയുന്നില്ലേ? അതന്നെ അത് പ്രപഞ്ചം നാസ്തി, പ്രപഞ്ചം ഇല്ല എന്ന് പറയണെങ്കിൽ പിന്നെ എന്താണോ അത് ആണ് ചിത്ത്, അതിനെയാണ് സത്ത്. സത്തും ചിത്തും ബ്രഹ്മമാണ്. രണ്ടാമത് ചിത്തം എന്നുള്ള ശബ്ദം ഉപയോഗിച്ച് എന്താണെന്ന് വെച്ചാൽ നിഷേധിക്കുമ്പോ ആ നിഷേധിക്കുന്ന ബോധമുണ്ടല്ലോ, അതുകൊണ്ട് അവിടെ ചിത്ത് ശബ്ദം ഉപയോഗിച്ചു. ചിത്തെന്ന് പറഞ്ഞാലും സത്ത് എന്ന് പറഞ്ഞാലും അർത്ഥ വ്യത്യാസമുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രക്രിയ ഒന്നും പറയാനില്ല. ഇതാണോ നിഷേധിക്കുന്നു അത്രയല്ലേ, നിഷേധിക്കാം പ്രപഞ്ചത്തെ നിഷേധിക്കാം. ഈ പറഞ്ഞത് തന്നെയാണ് എന്താണ് ജഗത്ത് സത്യം എന്ന് പറഞ്ഞ, ജഗത്ത് അസത്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും, ഇത്രയേ ഉള്ളൂ. അത് വേറെ വിശേഷിച്ച് പ്രക്രിയകളൊന്നും ഇല്ല. ജഗത്ത് സത്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കണം, ജഗത്ത് അസത്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കണം. ഈ രണ്ടു പറഞ്ഞാലും ബ്രഹ്മം സത്യം എന്നാണ് അതിന്റെ അർത്ഥം. ബ്രഹ്മം സത്യമാണ്. എങ്ങനെ പറഞ്ഞാലും ബ്രഹ്മം എന്താവും, സത്യമാവും. ഇനി ജഗത്തിനെ സംബന്ധിച്ച് ബ്രഹ്മ സത്യമായതുകൊണ്ട് ബ്രഹ്മത്തിന് മാറ്റാൻ പറ്റില്ല. ബ്രഹ്മം എന്താണ്, സത്യമാണ്. ജഗത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാം, സത്യമൊന്നും പറയാം അസത്യമൊന്നും പറയാം. ഇതാണ് അതിന്റെ വ്യത്യാസം. ബ്രഹ്മത്തെ എന്ത് തന്നെ പറയണം, സത്യമൊന്നും. ജഗത്തിനാണെങ്കിലോ സത്യമൊന്നും പറയാം അസത്യമൊന്നും പറയാം. ഇതാണ് വ്യത്യാസം. അത് രണ്ടും കൂടെ പറയുകയാണ്. ഇവിടെ പിന്നെ അസത്യ ദർശനം പറയുമ്പോൾ ജഗത്ത് മിഥ്യം തന്നെ പറയുന്നു. പിന്നെ ഈ തർക്കം വരുന്നത് എങ്ങനെയുണ്ട്, അതൊക്കെ എങ്ങനെ വിശദീകരിച്ച് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇത് പെട്ടെന്നൊരാളെ വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല, ഇത് കുറെ സമയം പിടിക്കും. ഇത് ചിന്തിച്ചിന്ത് എന്താണ് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും വേണ്ടി വരും ഒരാൾക്ക് ഇത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ. ഇത് ഇത്രയും എടുത്താലും പോരാ, ഇത് ശരിക്കും ചിന്തിക്കാനുള്ള ശേഷിയുടെ വേണം. അപ്പോഴാണ് ഇത് തെളിഞ്ഞു കളിഞ്ഞു വരുന്നത്, എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഓരോരുത്തർക്കും ഇത് തെളിയുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഓരോരുത്തരും മനസ്സിലാക്കുന്ന അവരവരുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും. അതുകൂടെ ഉണ്ട്, പറയുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവും, പക്ഷെ അത് തെളിയിച്ചെടുക്കണം. തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞ് വരണം, സമയം പിടിക്കും. അപ്പോ അതിനൊരു വഴിയേ ഉള്ളൂ, വീണ്ടും വീണ്ടും ചിന്തിക്കുക. ചിന്തിച്ച് ഈ പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കും. അതാണോ തത്വത്തിൽ തത്വത്തെ ചിന്തിക്കുന്നവൻ ഇതിനെ എന്താ എടുക്കും, ഏകമായിട്ടെടുക്കും. ഏകമായിട്ട് ഒന്നായിട്ടെടുക്കും. ഒന്ന് ഏതാണ്, ഏകം എന്താണ്, ബ്രഹ്മമായിട്ടെടുക്കും. ഇനി ഏകം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെയും പ്രപഞ്ചത്തെയും കൂടെ ഏകമായിട്ട് എന്ന് അർത്ഥം മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കിയാൽ ശരിയാണോ? അങ്ങനെ ചില അർത്ഥം പറയും. ശങ്കരാചാര്യർ പറയുന്നത് എന്താണ്, ബ്രഹ്മം വേറെ പ്രപഞ്ചം വേറെ. ഗുരു പറയുന്നത് എന്താണ്, ബ്രഹ്മവും പ്രപഞ്ചവും ഏകമാണ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഞാൻ ചോദിച്ചതിനുത്തരം പറഞ്ഞാൽ മതി, വ്യാഖ്യാനം വേണ്ട. എന്നുവെച്ചാൽ ഞാൻ ചോദിച്ച എന്താണ് മനസ്സിലായി, അതായത് ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മം ഏകമാണ്, പ്രപഞ്ചം അസത്യമാണ്. ഗുരു പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മവും പ്രപഞ്ചവും ചേർന്ന് ഏകമാണ്. ഇത് ശരിയാണോന്ന് ഞാൻ ചോദിച്ചു. അതായത് ഗുരു പറഞ്ഞിരിക്കുന്ന എന്താണ്? ബ്രഹ്മവും പ്രപഞ്ചവും ഏകമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഏകമായി? എങ്ങനെ എങ്ങനെ ഏകമായി? ബ്രഹ്മവും പ്രപഞ്ചവും ഏകമെന്ന് പറഞ്ഞു എങ്ങനെ ഏകമായി? ഒരു യുക്തിയിലൂടെ. മനസ്സിലായോ? ഒരു യുക്തിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ ഏകമാക്കുന്നത്. അതേ യുക്തിയിലൂടെ ശങ്കരാചാര്യം എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ ഏകമാക്കിയിട്ടുണ്ട്. രണ്ടു തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. മനസ്സിലായോ? പരിമരീചിതം, മണ്ണും കുടവും. ഇതില് നടരാജ ഗുരു കൂടെ കൂടുതലായിട്ട് പറയുന്നത് ഇതിനൊക്കെ അപ്പുറമായിട്ട് ഒരാളുടെ അനുഭൂതി. മനസ്സിലായോ? ഒരാളുടെ അനുഭൂതിയിൽ ഇതൊക്കെ തെളിയുന്നു എന്നാണ്. ഈ അനുഭൂതി എന്ന് പറയുമ്പം അതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും എന്താണ്? അനുഭൂതി എന്ന് പറഞ്ഞാൽ അത് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയ കാര്യമുണ്ട്. എന്തുകൊണ്ട്? അതൊരാളുടെ പ്രൈവറ്റ് കാര്യമാണ്. നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. എന്ത് വേണം? നമുക്ക് അനുഭൂതി വേണം. അപ്പൊ അനുഭൂതിയെ ചർച്ചയ്ക്ക് വിഷയമാക്കാൻ ഒക്കത്തില്ലെന്നാണ് എന്റെ അഭിപ്രായം. അത് തന്നെ അനുഭൂതി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അവർ വിശ്വസിക്കുന്നെങ്കിൽ അവിശ്വാസമാണ്. വിശ്വസിച്ചോട്ടെ, അവരങ്ങനെ ഓരോരുത്തരുടെ വിശ്വാസം നമ്മൾ ചോദ്യം ചെയ്യേണ്ട. വിശ്വസിച്ചോട്ടെ, പക്ഷെ ഒന്നും ചർച്ച ചെയ്യാൻ പറ്റില്ല. ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അതൊന്നും അവർ പുറത്തു പറയാൻ പാടില്ല. അനുഭൂതി ഒരാൾ പറയണെങ്കിൽ അത് പുറത്തു പറയരുതെന്നുള്ളതാണ്. എന്തുകൊണ്ട്? അതൊരു സ്വകാര്യതയാണ്. മറ്റുള്ളവർക്കില്ലാത്ത ഒരു കാര്യം എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? അതിനെന്താ കാര്യം? ആത്മപ്രശംസ എന്നുള്ളതല്ല, മറ്റുള്ളവർക്ക് അത് മനസ്സിലാവത്തില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? അനുഭൂതി അനുഭൂതി എന്ന് പറയുന്നതിന്റെ അർത്ഥമില്ല. അത് ഉണ്ടെങ്കിൽ ഉണ്ടാതിരിക്കാണ് ഗുരു പറയുന്നത്. മൗനം എന്ന് പറയും. അനുഭൂതി എന്ന് വെച്ചാൽ മൗനമാണ്. അത് പറയേണ്ട കാര്യം. നമ്മളിത് വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ അനുഭൂതിയെ മാറ്റി വെച്ചിട്ട് ചർച്ച ചെയ്യണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അനുഭൂതി നിന്നുകൊണ്ട് ചർച്ച സാധ്യമല്ല. ചർച്ച ചെയ്യണമെങ്കിൽ എന്ത് വേണം? അനുഭൂതിയെ മാറ്റിവെച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യണം. കാരണം അനുഭൂതി എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമാണ്. ചർച്ചയാന്ന് വെച്ചാൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങളും മനസ്സിലാക്കുന്ന. ശരി.